വെള്ളിയില പൂവിനെ കണ്ണാരം പൊത്തുന്നു കള്ളക്കുറുമ്പൻ വെയില്. പൂവിൻ കവിളത്തെ മഞ്ഞു തുള്ളിക്കുള്ളിൽ നാടത്തിൻ വാർമഴവില്. പൊന്നിൻ വെളിച്ചത്തിൽ ചിമ്മിയോളിച്ചേ തുള്ളി മീൻ പോലൊരു കൗമാരം വന്നു മനസ്സിൽ പുലർക്കാലം. വെള്ളിയില പൂവിനെ കണ്ണാരം പൊത്തുന്നു കള്ളക്കുറുമ്പൻ വെയില്. പൂവിൻ കവിളത്തെ മഞ്ഞു തുള്ളിക്കുള്ളിൽ നാടത്തിൻ വാർമഴവില്. സ്വപ്നത്തിൻ പീലിയാൽ പെട്ടെന്നു തൊട്ടപ്പോൾ അപ്പൂപ്പൻ താടിയായുള്ള അക്കരെ ചെന്നപ്പോൾ പച്ചിലപ്പുത്തിൽ ഞാൻ ഇന്നോ